ஓர்மையில் நின்முகம் மாத்திரம் ஓர்க்கும்போ மனம் குளிர்ந்து நின்முகம் மாத்திரம் ஓர்க்கும்போ மனம் குளிர்ந்து மிழிகளில் சிநேகம் ஒழுகுந்து இயேசுவே ஜீவதாயகா ஜீவிதம் நின்னிலேகுந்து நின்ஹிதம் ஞானின் அறியுந்து ുള്ളിനുള്ളിൽ സ്നേഹം മാത്രം പകരുന്നോനേ എന്നെ എന്നും കൺമണിയായി കരുതുന്നോനേ ഓമന കുട്ടനാക്കുവാഥ എന്റെ കൂടെ നീ വരേണമേ ഉള്ളിനുള്ളിൽ സ്നേഹം മാത്രം പകരുന്നോനേ എന്നെ എന്നും കൺമണിയായി കരുതുന്നോനേ വഴിയരികിൽ നിന്നെയും കാത്തിരുന്നു നിന്റെ ദിവ്യവചനങ്ങൾ ഏറെ കൊതിച്ചിരുന്നു നീ വരും വഴിയരികിൽ നിന്നെയും കാത്തിരുന്നു നിന്റെ ദിവ്യവചനങ്ങൾ ഏറെ കൊതിച്ചിരുന്നു അന്ധനാകുമെന്നയനം നീ തുറന്നല്ലോ ധന്യമായി എന്റെ ജീവിതം ഈശോയെ നന്ദിയേറെ ചൊല്ലിടുന്നു ഞാൻ ഓർമ്മയിൽ നിന്മുഖം മാത്രം ഓർക്കുമ്പോ മനം കുളിരുന്നു മിഴികളിൽ സ്നേഹമൊഴുകുന്നു ഉള്ളിനുള്ളിൽ സ്നേഹം മാത്രം പകരുന്നോനേ എന്നെ എന്നും കൺമണിയായി കരുതുന്നോനേ എന്റെ കൂടെ നീ വരേണമേ ഉള്ളിനുള്ളിൽ സ്നേഹം മാത്രം പകരുന്നോനേ എന്നെ എന്നും കൺമണിയായി കരുതുന്നോനേ നന്മയാൽ ജയിക്കണമെന്ന് ചൊല്ലി സ്നേഹത്തിന്റെ പാഠങ്ങൾ നീ പകർന്നേകി തിന്മയെ നന്മയാൽ ജയിക്കണമെന്ന് ചൊല്ലി സ്നേഹത്തിന്റെ പാഠങ്ങൾ നീ പകർന്നേകി ശത്രുവിനെ സ്നേഹിക്കാൻ അരുൾ ചെയ്തവനെ നിന്റെ സ്നേഹം പങ്കുവച്ചിടാ കർത്താവേ നിന്റെ സാക്ഷിയായി മാറിട ഓർമ്മയിൽ നിന്മുഖം മാത്രം ഓർക്കുമ്പോ മനം കുളിരുന്നു മിഴികളിൽ സ്നേഹമൊഴുകുന്നു ദൈവമേ ജീവദായക ജീവിതം നിന്നിലേകുന്നു നിൻഹിതം ഞാനിന്നറിയുന്നു ഉള്ളിനുള്ളിൽ സ്നേഹം മാത്രം പകരുന്നോനേ എന്നെ എന്നും കൺമണിയായി കരുതുന്നോനേ ുക്തനാക്കുവാനാഥാ എന്റെ കൂടെ നീ വരേണമേ ഉള്ളിനുള്ളിൽ സ്നേഹം മാത്രം പകരുന്നോനേ എന്നെ എന്നും കൺമണി